സൂത്രശങ്കര ഭക്ഷ്യം ധേയമൊന്ന് പോതുന്നതിന് അധികം ഒന്നു കാമകാരേണച്ച ഏകൈ 15 ഇതിൻ്റെ അകത്തൊരു പൂർവപക്ഷവും ഒരു സമാധാനവും നമ്മൾ വിട്ടിരിക്കുകയാണ്. വലിയ പ്രാധാന്യമുള്ളതല്ല, അത് വരും. ഇതിപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയാണ്. ഇതിന് നേരിട്ടൊരു പൂർവപക്ഷം ഇവിടെ ഇല്ല. ഒരു പൂർവപക്ഷം പറഞ്ഞിട്ട് ഈ സിദ്ധാന്തം പറയുകയല്ല. പൊതുവായി സിദ്ധാന്തപക്ഷം പറയുന്ന നേരിട്ടൊരു പൂർവപക്ഷം ഇതിനില്ല. അതെല്ലാം കഴിഞ്ഞു. ഒരു പൂർവപക്ഷ സൂത്രവും ഒരു സിദ്ധാന്ത സൂത്രവും അത് കഴിഞ്ഞു. പക്ഷെ തൊട്ടുമുമ്പ് പറഞ്ഞതുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അഭിചേക വിദ്വാംസ പ്രത്യക്ഷേയുള്ള വിദ്യാഫല സന്ത തത് അവഷ്ടം ഫലാന്തര സാധനേഷു പ്രജാതിഷു പ്രയോജനാഭാവം പരാമർശന്തി കാമകാരേണേതി ശ്രുതുർഭോതി വാചസ്നേഹിനേത സ്മ വൈ തത്പൂർവ വിദ്വാംസ പ്രജാം ന കാമയന്തി കിം പ്രജയാ കരിഷ്യാമോ യോഷാം നോയം ആത്മായം ലോകഹ ഇതി. മുമ്പ് പറഞ്ഞു വന്നത് ജ്ഞാനവുമായിട്ട് കർമ്മത്തിന് നേരിട്ടൊരു ബന്ധമില്ല. ഒരു ബന്ധമില്ലെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ദൂരക്കൂട്ടിയൊരു ബന്ധമുണ്ട്. നമ്മൾ സാറിന് ചിലപ്പം ബന്ധുത്വത്തെ കുറിച്ച് പറയുന്ന പോലെ അച്ഛൻ്റെ സഹോദരിയുടെ മാമൻ്റെ മകളുടെ ചേട്ടൻ്റെ ഭാര്യയുടെ ഇങ്ങനെയൊക്കെ പറയുന്ന ബന്ധമുണ്ട്. പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. അതുപോലെ ഒരു ബന്ധമേ ഉള്ളൂ, നേരിട്ടൊരു ബന്ധമില്ല. അത് ബൃഹദാരണത്തിൽ ചർച്ച ചെയ്യും. അഭിചേക വിദ്വാംസ പ്രത്യക്ഷീകൃത വിദ്യാഫല സന്തഹ വിദ്യാഫലത്തെ പ്രത്യക്ഷമാക്കി ജ്ഞാനഫലമായ മുക്തി അത് പ്രത്യക്ഷമായ ഈ പ്രത്യക്ഷമാകുമെന്ന് പറഞ്ഞാൽ എന്താ പ്രത്യക്ഷമെന്ന് പറഞ്ഞാൽ എന്താ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ജ്ഞാനം. അല്ല, പ്രത്യക്ഷം എന്ന് വെച്ചാൽ കേൾക്കുമ്പം തന്നെ എന്തോ കൂട്ടത്തേങ്ങയാണെന്നൊന്നും വിചാരിച്ചത്. പ്രത്യക്ഷം എന്ന് വെച്ചാൽ അറിവ്. അപ്പോ പ്രത്യക്ഷീകൃത വിദ്യാഫല വിദ്യയുടെ ഫലത്തെ പ്രത്യക്ഷമാക്കിയവർ എന്ന് പറഞ്ഞാൽ എന്താ അപ്പൊ അർത്ഥം? അറിഞ്ഞവർ. ജ്ഞാനഫലത്തെ അറിഞ്ഞവര്. പിന്നെന്താ ജ്ഞാനഫലം? അതെന്താ സാധനം? ആത്മജ്ഞാനം. അതെന്ന് ജ്ഞാനത്തെ കുറിച്ചല്ല പറയുന്നത്, ജ്ഞാനഫലത്തെ അറിഞ്ഞവരെന്നോ? മുക്തർ. മുക്തർ എന്താണ്? ജീവൻ മുക്തരായവർ. അത് അതെന്ത് സാധനം എന്നാ ചോദിച്ചത്? ആത്മസ്വരൂപം എന്ന് പറയാം. മുക്തി പിന്നെ അതിൻ്റെ വിശദീകരണങ്ങളാണ്. ആത്യന്തികമായിട്ട് മുക്തിയെ ആത്മസ്വരൂപം എന്നേ പറയാൻ പറ്റും. പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഈ പറഞ്ഞ എന്താണ്, അവിദ്യ നിവൃത്തി, കൃതകൃത്യത, സംസാര നിവൃത്തി, ഇതെല്ലാം. അങ്ങനെയുള്ള വിദ്യ അത് ഇവിടെ അറിയേണ്ട കാര്യമുണ്ട്, അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് അത് ചോദിച്ചു. അപ്പം മനസ്സിലിരിക്കും. പ്രത്യക്ഷീകൃത വിദ്യാഫല സന്ത തദവഷ്ടംബാദ് ഫല അന്തരസാധനേഷു പ്രജാതിഷു പ്രയോജന അഭാവം പരാമർശന്തി. തദവഷ്ടംബാദ് അതിനെ ആശ്രയിച്ചിട്ട്, ഏതിനെ? മുക്തിരൂപത്തിലുള്ള ഫലം, വിദ്യാഫലത്തെ ആശ്രയിച്ചു. അവർക്ക് മനസ്സിലായി എന്താണ് വിദ്യ, എന്താണ് വിദ്യയുടെ ഫലം. അതവർക്ക് മനസ്സിലായി. ഫല ഫലാന്തര സാധനേഷു പ്രജാതിഷു പ്രയോജന അഭാവം പരാമർശന്തി. ഫലാന്തര സാധനങ്ങളിൽ എന്ന് പറഞ്ഞാൽ മറ്റ് ഫലങ്ങളുടെ സാധനം, അന്യത് ഫലം, ഫലാന്തരം. ഫലാന്തര സാധനങ്ങളിൽ മറ്റ് ഫലങ്ങളിലെ സാധനങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മുമ്പ് ചർച്ച ചെയ്ത ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങളുടെ സാധനങ്ങളിൽ അതിൻ്റെ സാധനങ്ങളാണ് എന്ത്? പ്രജാദിഷു. പ്രജ, പ്രജ എന്ന് പറഞ്ഞാൽ മക്കളെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. പെണ്ണുങ്ങളെ കൊണ്ട് യാതൊരു ഉപയോഗമില്ല. മകനെന്ന് പറയുന്നു. പുത്രാദിഷു എന്ന് പറയുന്നു. അതാണ് അന്നത്തെ വ്യാഖ്യാനം. ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല, എന്നോട് ആർക്കും ദേഷ്യം തോന്നുന്നു. പ്രജ എന്ന് പറഞ്ഞാൽ ഇവിടെ പുത്രൻ എന്നേ അർത്ഥമുള്ളൂ. പുത്രി എന്നുള്ള അർത്ഥം ഇല്ല. കാരണം പുത്രനാണ് വേണ്ടത് എന്തിനു വേണ്ടി? പരലോക സാധനങ്ങൾക്ക് വേണ്ടി. എന്താ പുത്രന്റെ ആവശ്യം? പുത്രി പോരെ? ഇങ്ങനെ പുത്രിക്ക് അധികാരമില്ല. പുത്രനെ അധികാരമുള്ളൂ എന്തിന്? കർമ്മം ചെയ്യുന്നു. അപ്പോ ചത്തു കഴിഞ്ഞാൽ പുത്രൻ പിതാവിന് വേണ്ടി കർമ്മം ചെയ്യാം. അതുകൊണ്ട് പുത്രാദികളിൽ പ്രയോജനാഭാവം പരാമർശം ചെയ്യും. പുത്രാദികളെ കൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ള കാര്യം ശ്രുതി പരാമർശിക്കുന്നുണ്ട്. വിദ്വാൻമാർ പരാമർശിക്കുന്നു എന്ന് പറഞ്ഞിവിടെ വിദ്വാൻമാരിലൂടെ ആര് പരാമർശിക്കുന്നു? ശ്രുതി. വിദ്വാൻമാർക്ക് അവിടെ സ്ഥാനമൊന്നുമില്ല. അല്ലെങ്കിൽ ശ്രുതിയിൽ പരാമർശിക്കുന്ന വിദ്വാൻമാർ, അങ്ങനെ പറയാം. അല്ലെങ്കിൽ ശ്രുതി അധ്യയനം ചെയ്യുന്ന വിദ്വാൻമാർ, രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കും. അവർ പറയുന്നു വൈദികന്മാരെന്നർത്ഥം. കാമകാരേണീതി സൂത്രം. കാമകാരേണ ശ്രുതിർഭവതി വാചസ്നേഹിന, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്തായി കാമകാരേണ എന്ന് പറഞ്ഞു? വൈ തത്പൂർവ വിദ്വാംസഹ പ്രജാ കാമയന്റെ കിം പ്രജയാ കരിഷ്യാമോ ഏഷന്നു അയം ആത്മാ അയം ലോക എന്ന് നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ശ്രുതി എന്ന് പറയുന്നു മുമ്പ് ഈ വിദ്വാൻമാര് അവർ ചിന്തിച്ചിരുന്നു, അവര് പ്രജകളെ കാമിച്ചിരുന്നില്ല എന്നർത്ഥം. ഈ പ്രജകളെ കാമിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം? പ്രവേശിച്ചില്ലെന്നോ പ്രവേശിച്ചിട്ട് ഉപേക്ഷിച്ചു എന്നോ രണ്ടോ ആവാം. പ്രജകളെ കാമിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഒന്നുകിൽ പ്രവേശിക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രവേശിച്ചിട്ട് അത് ഉപേക്ഷിക്കുക. അത് രണ്ട് കാര്യവും ഭാഷകാരൻ പറയുന്നുണ്ട്. അപ്പോൾ അവർ കാമിച്ചില്ല എന്ന് പറഞ്ഞ് അവർ ഉപേക്ഷിച്ചു, ഗാർഹസ്ഥ്യത്തെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. പരലോകം വേണമെങ്കിൽ പിന്നെ ഗാർഹസ്ഥ്യത്തിൻ്റെ ആവശ്യമില്ല, പ്രജകളുടെ ആവശ്യവും ഇല്ല. കിം പ്രജയാ കരുഷ്യാമോ, ഞങ്ങൾക്ക് ഈ പ്രജകളെ കൊണ്ട് എന്ത് സാധിക്കാനാണ്? പരലോകം കാമിക്കുന്നില്ലെങ്കിൽ പ്രജകളെ കാമിച്ചിട്ട് കാര്യമില്ല. യേശാന്നായം ആത്മാ അയം ലോക, ഞങ്ങളെ സംബന്ധിച്ച് എന്താണ്? ഞങ്ങളുടെ ലോകം എന്ന് പറയുന്നത് ബ്രഹ്മലോകമല്ല, സ്വർഗലോകമല്ല, പിന്നെയോ ആത്മാവ് തന്നെയാണ് ലോകം. കർമ്മഫലം ആത്മാവ് തന്നെയാണ്. എന്നുവെച്ചാൽ ആത്മാവ് നിന്ന് അന്യമായൊരു കർമ്മഫലമോ ജ്ഞാനഫലമോ ഉപാസനാഫലമോ ഒന്നുമില്ല. അല്ല, ആത്മാവ് തന്നെ എന്നറിഞ്ഞവർ പ്രജകളെ കാമിച്ചില്ല എന്നാണ്. എന്നുവെച്ചാൽ വേദാധ്യയനം ചെയ്ത് ഈ തത്വത്തെ മനസ്സിലാക്കിയവരെ കുറിച്ചാണ് പറയുന്നത്. അവർ പറയുകയാണ് വേദാധ്യയനം ചെയ്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും എന്നിങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതി, അപ്പോൾ അവിടെ എന്താ അവിടെ പ്രത്യേകിച്ച് പറയുന്നത്? ഇത് ഭാഷകാരം ഇവിടെ പറയുന്നത് മുമ്പ് തന്നെ, ശ്രുതി പറയുന്നു മുമ്പ് തന്നെ പരിവ്രജനം, അത് ശ്രുതി മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ മനഃപൂർവ്വം പറയുന്നുണ്ട്. പ്രജകളെ കാമിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ആണ് തൻ്റെ ലോകം എന്നറിഞ്ഞവൻ ആ ജ്ഞാനം കൊണ്ട് സർവത്തെയും പരിത്യജിച്ചു. അത് യേഷണയെ പരിത്യജിച്ചു എന്നാണ്. സാറിന് യേഷണാത്രയം എന്ന് പറയും ആ ഭാഷകാരം പറയുന്നത്, ശ്രുതിയും പറയും. അങ്ങനെയും പറയണമെന്നില്ല. പുത്രേഷണ എന്താണ്? അത് തന്നെ ലോകേഷണം, അത് തന്നെ വിത്തേഷണം, എല്ലാം ഒരേഷണമാണ്. അപ്പോൾ യേഷണയെ പരിത്യജിച്ചു. അപ്പോൾ യേഷണാ പരിത്യാഗ രൂപത്തിലുള്ള ആ സന്യാസത്തെ ശ്രുതി തന്നെ പറയുന്നു മുമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്യാസം എന്ന് കേൾക്കുമ്പോൾ ആരുടെയും മനസ്സിൽ ലഡ്ഡു പൊട്ടരുത് എന്ന് പറഞ്ഞാൽ ഈ നടപ്പിലിരിക്കുന്ന സന്യാസത്തെക്കുറിച്ചല്ല ഭാഷകാരൻ പറയും. എന്തുകൊണ്ടല്ല? അടുത്തതിനെക്കുറിച്ച് വിശദമായി ചർച്ച. ഇപ്പോൾ ഭാഷകാരൻ പറയുന്ന സന്യാസവും നടപ്പിലിരിക്കുന്ന സന്യാസവും തമ്മിൽ എന്താ വ്യത്യാസം? ഭാഷകാരന്റെ സന്യാസത്തിൽ ലിംഗങ്ങളൊന്നുമില്ല. ലിംഗങ്ങളൊന്നുമില്ല. ആ, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അതായത് നടപ്പിലിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് സ്മാർത്ഥ സന്യാസം. സ്മാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ അത് ഭാഷകാരന് മുമ്പ് തന്നെ സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് സ്മാർത്ഥ സന്യാസം. നമ്മൾ ഭാഷ്യകാരനെന്നേ ഞാൻ പറയുന്നുള്ളൂ. ശങ്കരാചാര്യൻ എന്ന് പറഞ്ഞില്ല, അത് പറഞ്ഞ പിന്നെ ആൾക്കാർ ചാടി വീഴും. ഭാഷ്യകാരന്റെ ഭാഷ്യം മുഴുവൻ പരിശോധിച്ചാലും ഈ സന്യാസത്തിന്റെ പിതൃത്വം ഭാഷ്യകാരനിൽ ആരോപിക്കുന്നതിനുള്ള ഒരടയാളവും കിട്ടത്തില്ല. മൊത്തം പരിശോധിച്ചു നോക്കുക. പക്ഷെ ഇത് പ്രചരിച്ചിരിക്കുന്ന എങ്ങനെ? ശങ്കരാചാര്യ പരമ്പര. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്നത് ശങ്കരാചാര്യരെ കുറിച്ചല്ല, ഭാഷ്യകാരനെ കുറിച്ചാണ്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കരുത്. ഭാഷ്യകാരൻ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? ആശ്രമ മാത്ര ശരണാനാം ജീവനസാധനം പാരിവ്രാജ്യ വ്യഞ്ജകം ലിംഗം. കേട്ടിട്ടുണ്ടോ? കേട്ട ആരെങ്കിലും ഉണ്ടോ? എവിടെയെന്നാ കേട്ടത്? കേട്ടെന്ന് പറഞ്ഞാൽ അതറിയണമല്ലോ എവിടെ കേട്ടെന്ന്. ഇത് ഇല്ല, എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാഭാരതത്തിൽ ഉണ്ടെന്ന് പറയും പോലെ. ആ ശരിയാ, നോക്കിട്ടാ പറഞ്ഞു. നോക്കുന്നവരുണ്ട്, പറയുന്നില്ല. ബൃഹദാരണ്യത്തെ തന്നെ പറഞ്ഞു. മഹാഭാരതമുണ്ടെന്ന് പറഞ്ഞാൽ കണ്ടുപിടിച്ച് പറയേണ്ട ജോലിയും കൊഴിവോ? ഇല്ലെങ്കിലും പ്രശ്നമില്ല, മഹാഭാരതമല്ലേ. അങ്ങനെ തന്നെ ഇവിടെ നോക്കിയവരുണ്ട്. എന്താ പറയുന്ന? ആശ്രമ മാത്ര ശരണാനാം, ആശ്രമ മാത്ര ശരണന്മാരായിരിക്കുന്നു. അതാണ് സ്മാർത്ഥ സന്യാസികൾ. അങ്ങനെ ഒരു സന്യാസം ഇല്ലെന്നല്ല പറയുന്നത്, അങ്ങനെ ഒരു സന്യാസമുണ്ട് ഭാഷകാരനും പറയുന്നു. ഈ മറ്റടയാളങ്ങളോടുകൂടിയ സന്യാസം. ആ സന്യാസം എന്ന് പറയുന്നത് എന്താണ്? അത് ജീവന സാധനമാണ്. എന്നുവെച്ചാൽ ജീവന സാധനം എന്ന് വെച്ചാൽ എന്താ? ഉപജീവനമാർഗം. ഉപജീവനമാർഗമാണ്. അത് ശരിക്കും പറഞ്ഞു. അത് എന്താണ്? പരിവ്രാജ്യ വ്യഞ്ജകം. അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർ മനസ്സിലാക്കണം, ഇയാള് പരിവ്രാജകനാണ്, ഇയാൾക്ക് ഭിക്ഷ കൊടുക്കണം. അപ്പൊ പരിവ്രാജ്യ വ്യഞ്ജകമായ ലിംഗമാണ്, അടയാളമാണ്. അങ്ങനെയുള്ള സന്യാസത്തെ കുറിച്ച് എന്താ പറയുന്നത്? സ്മാർത്ഥ സന്യാസമാണ്. അപ്പോൾ പാരിപ്രാജ്യത്തിന്റെ അടയാളം ഉണ്ടെങ്കിൽ അത് സ്മാർത്ഥ സന്യാസം. അങ്ങനെ ഒരു സ്മാർത്ഥ സന്യാസം ഉണ്ട് എന്ന് ഭാഷകാരൻ പറയുന്നുണ്ട്, പല ഭാഗങ്ങളും പറയുന്നുണ്ട്. പക്ഷെ ആ സന്യാസത്തെ കുറിച്ച് ഭാഷകാരൻ പറയുന്നത് അവിദ്വത് സന്യാസം. അതുകൊണ്ടാണ് പറയുന്നത് ആശ്രമ മാത്ര ശരണാന. അവര് ആശ്രമത്തെ മാത്രം ശരണം പ്രാപിച്ചിരിക്കുന്നവരാണ്. ഏതാശ്രമം? മഠങ്ങളെയല്ല. സന്യാസം എന്ന് പറയുന്ന ഒരു ആശ്രമം എന്ന് വെച്ചാൽ വയസ്സായി, നൈന്യ സന്യാസ ജീവിതമാകാം എന്ന് പറഞ്ഞ് സന്യാസം സ്വീകരിക്കുന്നു. അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ. പഴയകാലത്ത് സന്യാസം രോഗം കൊണ്ട് സന്യാസം സ്വീകരിക്കാമെന്നുണ്ട്. അതൊക്കെ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് സന്യാസം സ്വീകരിച്ചിരിക്കുന്നവരുടെ ജീവനോപാധിയാണ് പരിവ്രാജ്യ വ്യഞ്ജകമായ ലിംഗങ്ങളുടെ അടയാളങ്ങളെന്നാണ്. അവിദ്യ സന്യാസമാണെന്നും പറയുന്നു. അങ്ങനെയുള്ളൊരു സന്യാസം, അങ്ങനൊരു സ്മാർത്ഥ സന്യാസമെന്ന് പറയുന്നതല്ലാതെ അങ്ങനെ ഒരു സന്യാസ ഭാഷകാരനോടത്തും ആർക്ക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. മുമ്പേ ഉണ്ട്, ആൾക്കാർ അനുഷ്ഠിച്ചു വരുന്നു, ശാസ്ത്രം പ്രമാണമാണ്, അതല്ലെന്ന് പറയുന്നില്ല. ഏത് ശാസ്ത്രം? സ്മൃതി. ഭക്ഷ്യകാലം പറയുന്ന സന്യാസത്തെ കുറിച്ച് എന്താ പറയുന്നത്? അത് സ്വയം തന്നെ പറയുന്ന എന്താണ്? അത് ശ്രോതമാണ്, ശ്രുതി പറഞ്ഞിരിക്കുന്ന സന്യാസം. അത് എന്റെ വിശേഷത എന്താണ്? നേരത്തെ പറഞ്ഞ എന്താണത്? അലിംഗമാണ്. അതിനകത്ത് യാതൊരു അടയാളവുമില്ല. അപ്പൊ അത് അതാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം, സന്യാസത്തെ സംബന്ധിച്ചുള്ള അഭിപ്രായം. അപ്പോ ആ കർമ്മത്യാഗം എന്ന് പറയുന്നത് അടയാളങ്ങളൊന്നും അവശേഷിപ്പിക്കാത്തയാണെങ്കിൽ, അപ്പൊ ഇന്ന് ഈ കാണുന്ന വടിയും കുടയും ഒക്കെയുള്ള ഈ സന്യാസവും ഭാഷകാരൻ പറയുന്ന സന്യാസവും എന്താ ബന്ധം? ഇവിടെ ബന്ധം വരുന്നു, ഒരു ബന്ധം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ശങ്കര പരമ്പര എന്ന് പറഞ്ഞൊരു സന്യാസമുണ്ട്. ആ പരമ്പര ആരുണ്ടാക്കിയത് എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ പിന്നെ അതാരാ ഉണ്ടാക്കിയത്? ശങ്കരാചാര്യന് എന്താ സംശയം? അതുണ്ടാക്കിയത് ശങ്കരാചാര്യനാണ്. ഭാഷ്യത്തിന് പ്രമാണവുമില്ല ഇതിന്, ഭാഷ്യത്തിൽ ഒരിടത്തും. എന്നാൽ ഇത് പരമ്പര എന്ന് പറയുന്ന ശങ്കരാചാര്യരുണ്ടാക്കിയത്, അപ്പൊ പിന്നെ എന്താ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ബന്ധമില്ലായ്മ എങ്ങനെ മനസ്സിലാക്കും? കുഴഞ്ഞോ മഠം സ്ഥാപിച്ച ശങ്കരാചാര്യനും ഭാഷ്യമെഴുതിയ ശങ്കരാചാര്യനും വേറെയാണ് എന്ന് കോമൺ സെൻസ് ഉള്ളവർ പറയും, എല്ലാവരും പറയത്തില്ല. മഠാമ്നായവും സമ്പ്രദായവും ഇതൊക്കെ അങ്ങനൊരു പരമ്പരയുണ്ട് എന്നത് തന്നെയാണ്. പക്ഷെ ഭാഷ്യത്തിൽ പ്രമാണമില്ല. ഭാഷ്യത്തെ എടുത്ത് തിരിച്ച് മറച്ചുവിട്ട് നോക്കിയാലും കുടഞ്ഞു നോക്കിയാലും ഈ ഒരു ഏർപ്പാടിന് പ്രമാണമില്ല അവരടുത്ത്. അത് മാത്രമല്ല മറിച്ച് പ്രമാണമുണ്ട് താനും. ഭാഷകാരൻ വ്യക്തമായും പറയുന്ന എന്താണ്? അവിദ്വസന്യാസം, ആശ്രമ മാത്ര സ്മാർത്ഥ സന്യാസം, ഇങ്ങനെയൊക്കെ പറയുന്നു. അതുകൊണ്ട് ഇത്രയും സന്യാസിമാരെ ഉണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ശങ്കരാചാര്യന്റെ മേളിൽ കൊണ്ടുവയ്ക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഇത്രയും സന്യാസിമാർ ഭാരതത്തിലുണ്ടായിരിക്കുന്നു ശങ്കരാചാര്യരാണ്. അല്ല സോറി, തിരിഞ്ഞു പോയി എനിക്ക്. ഭാഷ്യകാരൻ ശങ്കരാചാര്യന്റെ മേളിൽ വെച്ചു, ഭാഷ്യകാരനെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും. അതിന് ഭാഷ്യത്തിലെ പ്രമാണം. ഭാഷ്യകാരൻ പറയുന്ന ഇതാണ്. ഈ പറയുന്ന കാര്യം എന്താണ്? പണ്ടും ആൾക്കാർ ശേഷണാത്യാഗ രൂപത്തിലുള്ള സന്യാസം മുമ്പും ഉണ്ടായിരുന്നു, ഇപ്പോഴും ആകാം. അത് വളരെ വിശദമായി പറയുന്നുണ്ട്. അത് വ്യക്തമായും പറയുന്നുണ്ട് എന്താണ്? അനുഭവ ആരൂഢമേവച വിദ്യാഫലം. ശകാരം പറയുന്ന ഈ വിദ്യ ആത്മീകത്വജ്ഞാനം അല്ലെങ്കിൽ സമ്യജ്ഞാനം, ഈ സമ്യജ്ഞാനത്തിന്റെ ഫലം എന്ന് പറയുന്നത് അനുഭവാരൂഢമാണ്. അനുഭവാരൂഢം എന്ന് പറഞ്ഞാൽ അനുഭവത്തിലുള്ളതാണ് എന്നർത്ഥം. അത് പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെ അനുഭവത്തിൽ വരുന്നു? മുക്തി എന്ന് പറയുന്നത് വിദ്വത് അനുഭവമാണോ? ജ്ഞാനഫലം ജ്ഞാനസമകാലം തന്നെ, അതും പറയുന്നുണ്ട്. ജ്ഞാനം അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നതിന് വേണ്ടി കാലാന്തരം നപേക്ഷതെ കർമ്മത്തെ പോലെ കർമ്മമായിട്ടുള്ള വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് അനുഭവാരൂഢം എന്ന് പറയും. കർമ്മവും ഉപാസനയും ഇതെല്ലാം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഫലത്തെ കൊടുക്കുന്നതിന് വേണ്ടി കാലത്തെ അപേക്ഷിക്കുന്നു. കർമ്മവും ഉപാസനയും രണ്ടും, വിദ്യാവിത്തം എന്ന് പറയുന്നത് പശുകരുന്ന ഉപാസനയാണ്. അപ്പോൾ ആ വിദ്യയും ഉപാസന രൂപത്തിലുള്ള വിദ്യയും കർമ്മവും എല്ലാം ഫലം കാലം കൊണ്ടേ ഫലത്തെ കൊടുക്കും. വിദ്യാവിത്തം എന്ന് പറയുന്നത് ഉപാസന. ധനം എന്നുള്ള അർത്ഥമുണ്ട്. വിത്ത് രണ്ടു തരത്തിലാണ്. ഒന്ന് യാഗം ചെയ്യുന്നതിന് വേണ്ട വിത്തം. ആ വിത്തത്തിൽ പെടുന്നതാണ് ഈ പറയുന്ന പശു പുത്രാദികളെല്ലാം അറിയപ്പെടുന്നതാണ് യാഗം ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ അതിനുള്ള അപ്പോൾ ആ വിത്തേഷണ പാടില്ല. പിന്നെ പറയുന്നത് വിദ്യാവിത്തം എന്ന് വെച്ചാൽ ഉപാസന. ഉപാസന എന്ന് പറയുന്ന ഒരു വിത്തമാണെന്നുകൊണ്ട് അതും ഫലത്തെ ആഗ്രഹിച്ച് ചെയ്യുന്ന ബ്രഹ്മലോകപ്രാപ്തി വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അനുഷ്ഠിക്കുന്നതാണ്. അപ്പോൾ യേശനെ തേയിക്കുമ്പോൾ ഇതിന് ഈ രണ്ട് ഉപാസനയെ സംബന്ധിച്ചുള്ള യേശനയും കർമ്മഫലത്തെ സംബന്ധിച്ചുള്ള യേശനയും രണ്ടും തിരിക്കും. അത് പറയാനും കാരണമുണ്ട്, ഈ ആശ്രമസന്യാസി എന്ന് ഭാഷകാരൻ പറയുന്ന സ്മാർത്ഥ സന്യാസി എന്ന് പറയുന്നത്, ഭാഷകാരൻ പറയുന്നിടത്തെല്ലാം അവരെ കുറിച്ച് പറയുന്ന ഉപാസകന്മാരെന്നാണ്. തത്വജ്ഞാനിയല്ല. തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആശ്രമ സന്യാസം എന്ന് പറയുന്ന ഒരു ഇടപാടേ ഇല്ല. അപ്പോൾ ഒരു ആശ്രമ സന്യാസം ഒരാൾ സ്വീകരിച്ചിരിക്കുന്നു, നമ്മൾ കാരണം പറയുന്നത് സന്യാസ സ്വീകരിച്ചു, സന്യാസം കൊടുത്തു, ഈ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ഈ സന്യാസം, ഇതാണ് ആശ്രമ സന്യാസം. ചടങ്ങുകളോടുകൂടിയൊക്കെ ചെയ്തു. അത് ഞാനതിനെ നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത്, അതിനെയൊക്കെ ഞാൻ പരിഹസിക്കണം തോന്നരുത്. പലർക്കും ഞാൻ പറയുന്നത് പരിഹാസമായി തോന്നുന്നുണ്ട് പല കാര്യങ്ങളും. പിന്നെ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് പരിഹാസമാണ്. നേരത്തെ തന്നെ പറഞ്ഞെങ്കിൽ ഞാൻ കൂടെ അതിൽ ഒന്ന് എൻജോയ് ചെയ്തിരുന്നു. ഞാൻ പരിഹാസം പറയുന്നതെന്ന് പറയുന്നു, പക്ഷേ എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ഒരു കുഴപ്പം, ഇന്ന് പരിഹാസമല്ല ഇതൊന്നും. അത് ഉള്ള കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾക്കിതൊന്നും കേട്ടിട്ടില്ലാത്തതുകൊണ്ട് നിലാവത്തിറങ്ങിയ കുറുക്കനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഇതിന് കാര്യമൊന്നുമില്ല. ഈ പറഞ്ഞ പരിഹാസമാണ്. അപ്പോൾ ആശ്രമസന്യാസത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലായിടത്തും ഭാഷകാലം പറയുന്നത് എന്താണ്? അത് അവിടെ ഉപാസനയാണ്. ഉപാസന വേണ്ടിയിട്ടാണ് ഈ ആശ്രമസന്യാസം എല്ലാം ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ചെയ്തു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? അതിൻ്റെ ഫലം പറയുമ്പോൾ പറയുന്നത് ബ്രഹ്മലോകപ്രാപ്തിയാണ് അതിൻ്റെ ഫലം. എങ്ങനെയാണോ നൈഷ്ഠിക ബ്രഹ്മചര്യത്തിൻ്റെ ഫലം ബ്രഹ്മലോകപ്രാപ്തി ആണ് ഭാഷകാരൻ പറഞ്ഞത്, അതുപോലെ ഈ പറയുന്ന ആശ്രമ സ്മാർത്ഥ സന്യാസത്തിൻ്റെ ഫലവും പറഞ്ഞിരിക്കുന്നത് എന്താണോ ബ്രഹ്മലോകപ്രാപ്തിയാണ്. വ്യക്തമായും പറഞ്ഞിരിക്കും. അപ്പോൾ ചിലരുടെ മനസ്സിൽ പെട്ടെന്ന് സംശയം വരും, ചോദിച്ചില്ലെങ്കിൽ. അപ്പോൾ ഈ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല, അടുത്ത അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. കൂടുതൽ സ്മാർത്ഥ സന്യാസി രണ്ടാണോ സംശയം വരും? രണ്ടാണോ? കാരണം സ്മാർത്ഥ സന്യാസം എന്ന് പറയുന്ന ഒരാൾക്ക് ഏത് ആശ്രമത്തിൽ നിന്ന് സ്വീകരിക്കാം? അയാള് നൈഷ്ഠിക ബ്രഹ്മചാരി അല്ലെങ്കിൽ ഊർധ്വരേതസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചിട്ടും ഒരാൾക്ക് സ്മാർത്ഥ സന്യാസം സ്വീകരിക്കാം, ബ്രഹ്മചര്യത്തിൽ നിന്ന് സ്വീകരിക്കാം. ബ്രഹ്മചര്യത്തിൽ നിന്ന് സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ വിളിക്കും ഊർധ്വരേതസ് എന്ന് പറയും. ഈ പറയുന്ന സ്മാർത്ഥ സന്യാസം അല്ല, ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നാണ് ഒരാൾ സ്മാർത്ഥ സന്യാസം സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ ഊർധ്വരേതസ് എന്ന് പറയത്തില്ല, അയാളെ സ്മാർത്ഥ സന്യാസി എന്ന് പറയുന്നു. ഇനി ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള സന്യാസം ഊർധ്വരേതസ് എന്ന് ഭാഷകാരം പറയുന്നത് പൊതുവെ എല്ലായിടത്തും പറയുന്ന ഒരു ഉപാസകന്മാരെയാണ്. കാരണം ബ്രഹ്മചര്യം എന്ന് പറയുന്ന കഠിനമായൊരു വ്രതം സ്വീകരിച്ചിരിക്കുന്നത് അത് ബ്രഹ്മലോക പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണം സത്യകാമം എന്നാണ് ഭാഷ്യകാരൻ പറഞ്ഞ ഉദാഹരണം. നിങ്ങളുടെ മനസ്സിലുള്ള ഉദാഹരണമല്ല, മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഉദാഹരണം മറന്നുപോയി. ഭീഷ്മർ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഭീഷ്മന്റെ ഉദാഹരണം പറഞ്ഞു? അപ്പോ അവിടെ എന്താണ്, ഭീഷ്മർ ഊർധ്വരേതസ്സാണ് എന്ന് വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിൽ പ്രവേശിച്ചില്ല. ഫലം എന്ന് പറയുന്നത് എന്താണോ, ഉത്തരായണ മാർഗത്തിലൂടെ ബ്രഹ്മലോക പ്രാപ്തി. ഭീഷ്മർ സന്യാസിയല്ല. എന്തുകൊണ്ട് സന്യാസിയല്ല? സ്മാർത്ഥ സന്യാസം സ്വീകരിച്ചിട്ടില്ല, സന്യാസിയല്ല. അപ്പോ ചോദ്യം വരും, ഭീഷ്മർ ഒരുപാട് ജ്ഞാനമൊക്കെ ഉപദേശിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അപ്പോ ജ്ഞാനിയല്ലേ? പക്ഷെ ഇതിഹാസ പ്രമാണം അനുസരിച്ച് ഭീഷ്മർ എങ്ങോട്ടാണ് പോയത്? ബ്രഹ്മലോകത്തിലേക്കാണ്. ഭാഷകാരനത് തന്നെ പറയുന്നു. അപ്പോ തത്വജ്ഞാനിയെ ആ ഗണത്തിലൊന്നും അല്ല പെടുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ തത്വജ്ഞാനിയുടെ ഗണത്തിലല്ല ഭാഷ്യകാരൻ പെടുത്തിയിരിക്കുന്നു. മഹാഭാരതം ശാന്തിപൂർവം മുഴുവൻ ഭീഷ്മരുടെ ഉപദേശങ്ങളാണ്, അതൊക്കെ കഥ വേറെ. പക്ഷെ ഭാഷ്യകാരൻ ഊർധ്വരേതസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം വ്യക്തമായും പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മലോകപ്രാപ്തി. സ്മാർത്ഥ സന്യാസത്തിൻ്റെ ഫലവും പറഞ്ഞിരിക്കുന്നു, ബ്രഹ്മലോകപ്രാപ്തി. തത്വജ്ഞാനിയുടെ ഫലമാണ് പറയുന്നത് അനുഭവാരൂഢം. അപ്പോൾ തത്വജ്ഞാനി ഈ വിഭാഗത്തിലൊന്നും പെടുത്താൻ പറ്റത്തില്ല. അവിടെ എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്, തത്വജ്ഞാനിക്ക് യാതൊരു തരത്തിലുള്ള അടയാളങ്ങളുമില്ല. അത് പറയാൻ കാരണം സ്മൃതികളിൽ തന്നെ യജ്ഞോപവീതം ഇതുണ്ടല്ലോ, വടി ഇതൊക്കെ പിടിക്കുന്ന സന്യാസത്തെ വിധിച്ചിട്ടുണ്ട്. ഏകദണ്ഡം ത്രിദണ്ഡം, ഈ സന്യാസങ്ങളെല്ലാം, ഈ ഇങ്ങനെ വിധിച്ചിരിക്കുന്ന സന്യാസങ്ങളെല്ലാം ഭാഷ്യകാരം പെടുത്തിയിരിക്കുന്നത് എന്താണോ, സ്മാർത്ഥ സന്യാസത്തിലാണ്. എന്തുകൊണ്ട്? അവിടെയൊക്കെ എന്തുണ്ട്? അടയാളമുണ്ട്. ഭാഷ്യകാരം പറയുന്ന ആ മുഖ്യമായ സന്യാസത്തിലൊന്നും പെടുന്നില്ല. അപ്പൊ ഈ ഒരു പരമ്പര, ഈ സന്യാസത്തിന്റെ പരമ്പര പ്രാചീനമാണ്, ഭാഷ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കും. ആ പ്രാചീന പരമ്പര ശങ്കരാചാര്യ മാത്രമല്ല, പിന്നീട് വന്ന ആചാര്യന്മാരെല്ലാം അസ്വീകരിച്ച്, ശങ്കരാചാര്യരായാലും ശരി, മാധ്വനായാലും ശരി, രാമാനുജനായാലും ശരി, അങ്ങനെയുള്ള പിന്നീട് വന്ന ആചാര്യന്മാരെല്ലാം ഈ സ്മാർത്ഥ പരമ്പരയെ സ്വീകരിച്ചതുകൊണ്ടാണ് എല്ലാ പരമ്പരകളിലും ഈ സന്യാസം വന്നു, എല്ലാവരും സ്വീകരിച്ചു. കാരണം അത് ശങ്കരാചാര്യർ ഉണ്ടാക്കുകയാണെങ്കിൽ അവരാരും സ്വീകരിക്കില്ല. ശങ്കരാചാര്യരെ കണ്ണെടുത്താൽ കാണാൻ വയ്യാത്തവരാണ്. ശങ്കരാചാര്യർ ഉണ്ടാക്കിയ സന്യാസത്തെ അവർ സ്വീകരിക്കും. സ്മാർത്ഥ സന്യാസമാണ് അവരെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. അച്ഛന്റെ മനസ്സിൽ സംശയം. അപ്പൊ ഈ ശങ്കരാചാര്യരോ വടി എല്ലാം കൊണ്ടിരിക്കുന്ന ശങ്കരാചാര്യന്മാരോ എന്നൊരു ചോദ്യം വരും. ആ ദേവി അത് അവരോട് ചോദിക്കുന്ന നല്ലത്. ഇതെങ്ങനെ വന്നു? എങ്ങനെ വന്നു ഇത്? അവരോട് തന്നെ ചോദിക്കും. സ്മാർത്ഥ സന്യാസം എന്ന് പറഞ്ഞാൽ ശരി, അവിടെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം വരും. അതെങ്ങനെ വരും? കാരണം ഭാഷകാരൻ ഇത്തരത്തിലുള്ള എല്ലാ സന്യാസങ്ങളും സ്മാർത്ഥ സന്യാസത്തിലപ്പെടുത്തിയിരിക്കും. അപ്പൊ ആശ്രമസന്യാസിയുടെ ഫലം പറയുന്നുണ്ട്. എന്താണോ ബ്രഹ്മലോകം, സലിംഗം അടയാളങ്ങളോടുകൂടി സന്യാസമാണെങ്കിൽ ഫലം ബ്രഹ്മലോകപ്രാപ്തിയാണോ? ഇതെല്ലാം നമ്മൾ പറയുന്നത് ഇവിടെ ഭാഷ്യകാരൻ പറയുന്ന സന്യാസവും ശങ്കര പരമ്പരയും മനസ്സിൽ വെച്ചും കൊണ്ടാണ് ഈ പറയുന്നത്. ഇതിനപ്പുറം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഭാഷ്യത്തിൽ നിന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. മഠാമ്മനായൊന്നും കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഒന്നും കാര്യമില്ല. അതൊന്നും ഭാഷ്യകാരൻ ഭാഷ്യത്തിൽ പരാമർശിക്കുന്നില്ല. ഒരിടത്ത് ഉണ്ടെങ്കിൽ സംഗതി വളരെ എളുപ്പമായിരുന്നു. ഇതിനകം ഈ പ്രശ്നത്തിനൊക്കെ സമാധാനം കിട്ടിയത്. അപ്പൊ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. പിന്നെ പറഞ്ഞല്ലേ, എത്രയോ ആചാര്യന്മാർ വന്നു, എത്രയോ സന്യാസ പരമ്പരകളുണ്ടായി. ഇതെല്ലാം സ്മാർത്ഥ സന്യാസത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നതാണ്. അതിനെല്ലാം പ്രമാണമുണ്ട്. ഇതിനൊന്നും പ്രമാണം ഇല്ലെന്നല്ല പറയും. ഇതിനൊക്കെ ഭാഷ്യത്തിൽ നിന്ന് പ്രമാണം കണ്ടെത്താൻ പോയാൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമാണ് വിശദീകരിച്ചത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? സന്യാസത്തെ കുറിച്ച് തന്നെ ഇവിടെയും പറയുന്നു. പ്രജകൾ വേണ്ട എന്ന് പറഞ്ഞാൽ സന്യാസം തന്നെ. അത് ഇവിടെ പറയുന്നത് സ്മാർത്ഥ സന്യാസമാണ്. പിന്നീട് ഒരു ഫലത്തെ കൊടുക്കുന്ന സന്യാസം അല്ല, സലിംഗ സന്യാസമാണ്, സ്മാർത്ഥ സന്യാസമാണ്. നൈഷ്ഠിക ബ്രഹ്മചര്യമല്ല, ഒന്നുമല്ല. അതെല്ലാം സപ്രമാണമാണ്. എങ്കിലും ഭാഷകാരൻ പറയുന്നത് തത്വജ്ഞാനം. ആ തത്വജ്ഞാനത്തെയാണ് അതിന് മാത്രമേ എന്താകാൻ പറ്റൂ, അനുഭവാരൂഢം ആകാൻ പറ്റും. അപ്പോൾ ഈ അനുഭവത്തിൽ ആരൂഢമാകുന്ന എന്താണ് ഒരു സന്യാസിക്ക്? ആ ചോദ്യം വരും. സന്യാസിയുടെ അനുഭവത്തിൽ എന്താ കയറിയിരിക്കുന്നത്? ആരൂഢമാകുക എന്ന് വെച്ചാൽ സാറിന് ആരൂഢവും വാനരഹ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? മേളിൽ കയറിയിരിക്കുന്നു. അതുപോലെ എന്താണ് ഇവിടെ കയറിയിരിക്കുന്നത്? സംസാരനിവൃത്തി. സംസാരനിവൃത്തിയാണ് ഒരാൾ തന്നിൽ കാലത്രയത്തിലും സംസാരോ ന ഉപാവർത്തത ഭാഷകാരൻ പറയുന്ന സംസാരം നിലനിൽക്കുന്നില്ല എന്നുള്ള അനുഭവം. അതാണ് അനുഭവത്തിൽ ആരൂഢമായിരിക്കുന്നത്. അതിനെയാണ് വേറൊരു ഭാഷയിൽ പറയുന്നത് എന്താണ്? കൃതകൃത്യത. ഇതിനൊക്കെ അപ്പുറം ഭാഷകാരൻ ഒന്നും പറയുന്നില്ല. നമ്മൾ സങ്കല്പിക്കുന്നത് പോലെ അങ്ങനെ അനുഭവം വരുന്നു, കണ്ണടഞ്ഞു പോകുന്നു, പിന്നെ എങ്ങോട്ടൊക്കെ പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. സംസാരം നിവൃത്തി എന്നുള്ള ഒരു ഒറ്റ വാക്കിലെല്ലാം തീർന്നു അനുഭവ അറിവോടുള്ള. അതിനെ തന്നെ വിശദീകരിക്കുന്നതാണ് എന്ത്? സർവകർമ്മ നിവൃത്തി, കൃതകൃത്യത, അതിൻ്റെ തന്നെ വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ഉപാസകന് സംഭവിക്കുന്നില്ല, മറ്റൊന്നുകൊണ്ട് സംഭവിക്കുന്നില്ല, ഇത് അറിവുകൊണ്ട് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. വിദ്യാഫലം എന്ന ക്രിയാഫലവും കാലാന്തരഭാവി ക്രിയാഫലത്തെ പോലെ, ക്രിയ എന്നുള്ളതുകൊണ്ട് ഉപാസനയാണ്. അത് ഈ രണ്ടും വിദ്യ എന്നുള്ളതുകൊണ്ട് ഭാഷകാരൻ ഉപാസനയും പറയും, ജ്ഞാനത്തെയും പറയും. അതുപോലെ ക്രിയ എന്ന് പറയുന്നതുകൊണ്ട് കർമ്മത്തെയും പറയും, ഉപാസനയും പറയും. ഓരോ സ്ഥലത്തും വേർതിരിച്ച് മനസ്സിലാക്കും. അപ്പോൾ കർമ്മഫലമായാലും ശരി, ഉപാസനാഫലമായാലും എന്താണത്? കാലാന്തര ഭാവിയാണോ? കാലാന്തരത്തിൽ സംഭവിക്കുന്നതാണ്. അതാണ് ഇവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. അതങ്ങനെ പറയാൻ എന്താ കാരണം? ഈ ജ്ഞാനത്തിന് കർമ്മവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെന്ന് ജൈമിനി, ഇല്ലെന്ന് ബാദരായൻ, ഇവർ തമ്മിലുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇല്ലെന്നാണ് ഭാഷ്യകാരൻ സിദ്ധാന്തപക്ഷം. ഭാഷ്യകാരൻ്റെ പക്ഷം അതാണ്. ക്രിയാ ഫലവ കാലാന്തരഭാവി അസകൃത്ത അപോചാമ പഴയാരംഭം. ഞാനിത് എത്രയോ തവണ പറഞ്ഞ കാര്യമാണ്, എത്രയോ തവണ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യം? എന്താ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കണ്ടേ? ഒരുപാട് തവണ പറഞ്ഞെന്ന് പറഞ്ഞിട്ടും കാര്യം, ഒരുപാട് തവണ കേട്ടെന്ന് പറഞ്ഞിട്ടും കാര്യം. അതോ പിന്നെ വിദ്യായ കർമ്മശേഷത്വം. അതുകൊണ്ട് വിദ്യ എന്ന് പറയുന്നത് കർമാംഗം അല്ല. ഇവിടെ കണ്ടോ, വിദ്യ എന്ന് പറയുന്നു, വിദ്യ എന്ന് പറയുന്നത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. ഇത് സമ്യക് ജ്ഞാനമാണോ അതോ ഉപാസനയാണോ? ഉപാസനയാണെങ്കിൽ എന്തുവരും? കർമാംഗമാകും. കർമ്മസംബന്ധിയായ ഉപാസനകളുണ്ട്, സ്വതന്ത്ര ഉപാസനയുണ്ട്. രണ്ടും വേദത്തിൽ പറയുന്നുണ്ട്. നബി തദ്വിഷയായ ഫലശ്രുതിയിൽ അയഥാർത്ഥത്വം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ജ്ഞാനത്തെ സംബന്ധിച്ച് പറയുന്ന ഫലശ്രുതി നേരത്തെ എടുത്തു കാണിച്ചു എന്താണ്? തരതി ശോകം ആത്മവിത്ത്, അങ്ങനെ സംസാരം നിവൃത്തി. ഇത് അയഥാർത്ഥമല്ല എന്നാണ്. എന്താ അയഥാർത്ഥമല്ല എന്ന് പറയാൻ കാരണം? അയഥാർത്ഥമാണെന്ന് ആരെങ്കിലും പറഞ്ഞു? നിങ്ങളാരെങ്കിലും കേട്ടോ അയഥാർത്ഥം എന്ന് പറയുന്നത്? ഏ ആ അർത്ഥവാദം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അത് അയഥാർത്ഥം എന്നാ എൻ്റെ അർത്ഥം? സത്യമല്ല. ജൈമിനി പറയുന്ന എന്താണ്? ഈ പറഞ്ഞിരിക്കുന്നതൊക്കെ അയഥാർത്ഥമാണ്. ചോദ്യം, വേദം എന്തിനാ ഈ അയഥാർത്ഥം പറയുന്നത്? കള്ളം പറയുന്നു ചോദ്യം വരും. വേദം കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആര് കള്ളം പറഞ്ഞെന്ന് വരും? ദൈവം അതേ. പക്ഷെ ജൈമിനിക്ക് അതൊരു പ്രശ്നമേ അല്ല. എന്തുകൊണ്ട്? ദൈവമില്ല. ജൈമിനിയുടെ വേദം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞല്ല. ദൈവമുണ്ടോ? ഏ അതിന്റെ ഒരു ആവശ്യം കൂടിയില്ല. പിന്നെയല്ലേ ദൈവം വേദത്തെ പറയുന്നു. ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയില്ലല്ലേ. ഏഹ്, ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയില്ലല്ലേ. പൂർവമീമാംസയിൽ ചർച്ചയുണ്ട്, ചർച്ച വരുന്നുണ്ട് ഒരു കാലം വരെ. പാർത്ഥസാരഥി മിശ്രണം പോലെയുള്ളവരുടെ കാലം വരുമ്പം അതിനെക്കുറിച്ചുള്ള ഗൗരവമായ ചർച്ച വന്നിട്ട് അവർ പറയും നമുക്ക് ദൈവത്തെ കൂടെ സ്വീകരിക്കാം. ആദ്യകാലങ്ങളിൽ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, യോഗികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അവർ. പക്ഷേ ദൈവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പക്ഷേ ഭാഷ്യകാരനെ സംബന്ധിച്ച് പ്രശ്നമാണ്. എന്തുകൊണ്ട്? ഭാഷ്യകാരന് അസത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞാണ് ഭാഷ്യകാരന്റെ വേദം, ദൈവം പറഞ്ഞ വേദമാണ്. ദൈവത്തിൻ്റെ സ്വന്തമാണ് വേദം, ബൈബിളും ഖുറാനും ഒക്കെ പോലെ ഭാഷ്യകാരൻ്റെ പേര്. അപ്പോൾ ദൈവം കള്ളം പറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല, പിന്നെ എന്ത് പറയും? ഭാഷ്യകാരൻ്റെ പക്ഷത്തിൽ നിന്ന് എന്ത് പറയും? സ്തുതിക്കാൻ വേണ്ടി പറഞ്ഞാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ കള്ളമല്ലല്ലോ, മനഃപൂർവ്വം കള്ളം പറഞ്ഞതല്ല. നമ്മൾ സാധാരണ പറയുന്നത് ഒരു തമാശയ്ക്ക് പറഞ്ഞാണ്, തമാശയ്ക്ക് കള്ളം പറഞ്ഞു, അതുകൊണ്ട് ആരെയും ദ്രോഹിക്കുന്നില്ല. അതുപോലെ അതല്ല, കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഭാഷ്യകാരന്റെ പക്ഷത്തിൽ എന്ത് ദോഷമാണ്? അങ്ങനെ അർത്ഥവാദത്തെ ഭാഷ്യകാരന് വേദത്തിൽ സ്വീകരിച്ചേ പറ്റൂ. യക്ഷന്റെ കഥ അർത്ഥവാദം അല്ലേ പറയണേ? കേനോപനിഷത്തിലെ യക്ഷന്റെ കഥ അർത്ഥവാദം അല്ലേ പറയണേ? എല്ലാ കഥകളും അർത്ഥവാദം. ഇവിടെ ഓരോരോ കഥകൾ പറയുന്നില്ലേ, ഈ കഥകളെല്ലാം അർത്ഥവാദം. ഇപ്പോ കഥകള് പിന്നെ പൂർവമീമാംസകർ അർത്ഥവാദമായി സ്വീകരിച്ചിരിക്കുന്ന വായുർവൈക്ഷേപിഷ്ഠ ദേവത ആദിത്യോ യൂപഹ യഥാ അരോധി തത് അരോധി തത് രുദ്രസേ രുദ്രത്വ, ഇങ്ങനെ എത്രയോ വാക്യങ്ങൾ വേദത്തിലുണ്ട്. ഇത് മുഴുവൻ പൂർവമീമാംസകരെന്താ പറയുന്നത്? അർത്ഥവാദം. ഭാഷ്യകാരനും പറയുന്ന അർത്ഥവാദമാണ്. അവിടെയൊക്കെ ഭാഷ്യകാരനും അർത്ഥവാദത്തെ സ്വീകരിക്കും. പക്ഷേ ഇവിടെ വരുമ്പോൾ തത് സമ്യക്ജ്ഞാനം അർത്ഥവാദമല്ല. ഭാഷ്യകാരൻ അർത്ഥവാദം, വേദത്തെ വിചാരം ചെയ്യുന്ന ഒരാൾക്കും അർത്ഥവാദത്ത് സ്വീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്തുകൊണ്ട്? കോമൺ സെൻസിന് നിരക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയില്ല. ഇതാണ് അതിൻ്റെ വാസ്തവം. അത് നമ്മൾ പക്ഷെ പരസ്യമായി പറയും, നമ്മൾ അറിഞ്ഞിരുന്നാണ്. ഒരു തരത്തിലും വ്യാഖ്യാനിച്ചൊപ്പിക്കാനൊക്കത്തില്ല അത്. അപ്പോൾ ഓരോരുത്തരെയും കോമൺ സെൻസ് ഓരോ തരത്തിലാണ്. ജേമിനിയുടെ കോമൺ സെൻസ് അനുസരിച്ച് എന്താണ് ഇതെല്ലാം അർത്ഥമാകും. ഭാഷ്യകാരന്റെ കോമൺ സെൻസ് അനുസരിച്ച് വേറെ പലതും അർത്ഥമാകും. എന്തായാലും വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ കഴിയാത്ത ഭാഗങ്ങൾ വരുമ്പോൾ എന്തുവരും? അതിന് അർത്ഥവാദങ്ങൾ എന്ന് പറയുന്ന ഒരു പട്ടികയുണ്ട്. അതിലേതെങ്കിലും ഒന്നിനപ്പെടുത്തും. ഒരു തരത്തിലല്ല, പലതരത്തിലുണ്ട്. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പോകേണ്ട കാര്യമില്ല. അത് കൊണ്ട് ഈ ജൈമിനി ഇതിനെയൊക്കെ അർത്ഥവാദമായിട്ടുണ്ട്. ഭാഷകാരൻ പറയുന്നു അർത്ഥവാദം എന്ന് പറഞ്ഞാൽ ഇത് അസത്യമാകും. പക്ഷെ ഫലശ്രുതിയർ അയഥാർത്ഥത്വം, ഇത് അസത്യമല്ല, ഇത് സത്യമാണ്. തത്വം എന്ന് പറയുന്നുണ്ട്. തത്വം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അർത്ഥം? സത്യമൊന്നും തത്വത്തിന്റെ സത്യത്തെക്കുറിച്ചുള്ള ഭാഷ്യകാരൻ പറയുന്നു തത്വം എന്ന് പറഞ്ഞാൽ തന്നെ സത്യമാണ്. അപ്പോൾ ആ തത്വത്തെക്കുറിച്ചുള്ള ബോധം, അറിവ് അതെന്താണ്? സത്യമാണ്, സമ്യജ്ഞാനമാണ്. പോരാത്തതിന് ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇത് അനുഭവത്തിലുള്ളതുമാണ്. അല്ലേ, ഒരാളുടെ അനുഭവത്തെ വേറൊരാൾക്കെങ്കിലും നിഷേധിക്കാൻ പറ്റും? അതാണ് ഈ അനുഭവത്തിൽ വരുമ്പോൾ നിഷേധിക്കാൻ പറ്റത്തില്ല. എന്റെ അനുഭവം എന്ന് പറഞ്ഞു നമുക്ക് ആരുടെ അനുഭവത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് അനുഭവത്തെ ചോദ്യം ചെയ്യാം. എങ്ങനെ? അല്ല, എന്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് പറയാം. അത് നമുക്ക് ആവശ്യപ്പെടാം. ശരി, നിങ്ങളുടെ അനുഭവമാണെങ്കിൽ അത് ബോധ്യപ്പെടുത്തുക, എന്നെ കൂടെ ബോധ്യപ്പെടുക, എന്റെ ബുദ്ധി കൂടെ എന്നെ ബോധ്യപ്പെടുത്തുക. അത് പഴയകാലത്ത് ബോധ്യപ്പെടുത്തുന്നതിന് ഇന്നത്തെ പോലെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളോ ലാഭമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാ ബോധ്യപ്പെടുത്തുന്നത്? വിചാരത്തിലൂടെ, മന്തവ്യ, മനനം ചെയ്യണം. അവിടെ എന്താ ഭാഷകാരം പറഞ്ഞിരിക്കുന്നത്? തർക്കത്തിലൂടെയുള്ള മനനത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ശരി, എന്നാ നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ അനുഭവം ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കാം. അപ്പോൾ അത് നമ്മൾ വേറൊരാളുടെ നമ്മുടെ സ്വന്തം അനുഭവമായിട്ട് അവനവന്റെ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ആരും ശല്യപ്പെടുത്താൻ വരത്തില്ല, കാമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. പക്ഷേ സ്വന്തം അനുഭവം കൊണ്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പോയാൽ അവിടെ ചോദ്യം വരും. അപ്പോൾ അവിടെ പിന്നെ എന്തിനാശ്രയിക്കേണ്ടി വരും? ഉപദേശിക്കുന്ന ആള് തർക്കത്തെ ആശ്രയിക്കും, കേൾക്കുന്നയാളോ അയാളും തർക്കത്തെ ആശ്രയിക്കും. ഇതിനെ ബോധ്യപ്പെടുത്തണം. അതാണ് ഇവിടെ ബാദരായണനും ജൈമിനിയും തമ്മിലുള്ള പ്രശ്നം. ഇതാണ് അവർക്ക് രണ്ടുപേർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ആളാര്? ഭാഷികാരൻ. ഒരാളില്ല, രണ്ടു വർഷത്തു നിന്നുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ അത് അങ്ങനെ അത് തീരുമാനിക്കാൻ പറ്റും. വേറെ വഴിയൊന്നുമില്ല തീരുമാനിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? ഭക്ഷ്യകാരൻ തന്റെ തീരുമാനം പറയുകയാണ്. ഈ പറയുന്നു, നിങ്ങൾ പറയുന്ന പച്ചക്കള്ളമെന്ന് പറയുന്ന സാധനങ്ങൾ പരമസത്യമാണ്. നമുക്ക് ഒരാൾ പച്ചക്കള്ളമെന്ന് പറയുന്നു, വേറൊരാൾ പറയുന്നു പരമസത്യം. ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് കൂട്ടിക്കെട്ടുന്നത്? വലിയ പ്രയാസമാണ്. ഇത് സംഗതി നിസ്സാര കാര്യമല്ല. ഒരു ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറഞ്ഞിട്ട് പായസം കൂട്ടി ഉണ്ടിട്ട് കിടന്ന് തുടങ്ങിയാൽ പ്രശ്നങ്ങളെല്ലാം തീർന്നു. പക്ഷേ ഇവിടെ തീരത്തിൽ ഇതങ്ങനെ തീർക്കുന്ന വിഷയമല്ല. ഇത് വിചാരം ചെയ്യേണ്ട വിഷയമാണ്. ഭാഷകാരൻ അതാ ചെയ്തു, ആ വിചാരം ചെയ്യുന്നു. ഒന്ന്, ആ ഭാഷകാരം പറയുന്ന സമ്യജ്ഞാനം സത്യമാണെന്ന് തെളിയിക്കണം. പിന്നെ അതിന് ഫലമുണ്ടെന്ന് തെളിയിക്കും. സംസാരം നിവൃത്തി. അത് ഇതെങ്ങനെ വേറെ ബോധ്യപ്പെടുത്തും? വിചാരത്തിലൂടെ അല്ലാതെ ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ, ഏതും ബോധ്യപ്പെടുത്ത ആരെയും. എങ്ങനെ? വിശ്വാസത്തിലും വിശ്വസിക്കുക. ശരി, ഞാൻ വിശ്വസിക്കാം, പ്രശ്നം തീർന്നു. അങ്ങനെ വിശ്വസിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ ബാദരായണം പറഞ്ഞാൽ ജൈമിനി വിശ്വസിക്കുക, നടക്കത്തില്ലല്ലോ. എന്തുകൊണ്ടാണ് ഇവര് വിശ്വസിക്കാത്ത എന്നൊരു ചോദ്യം വരും. അങ്ങനെ ഒരു ചോദ്യം വരും, എന്തുകൊണ്ട് ഇവര് വിശ്വസിക്കുന്നില്ല? വിശ്വാസത്തിനും ഉണ്ടല്ലോ ഒരു സ്ഥാനം. എന്തുകൊണ്ടാ വിശ്വസിക്കാത്ത? അവൻ പറയുന്നത് ബുദ്ധിയില്ലാത്തവരാണ് വിശ്വാസികളെന്ന് എന്ന് പറയാൻ പറ്റുമോ? ലോകത്തുള്ള വിശ്വാസികളെല്ലാം ബുദ്ധിയില്ലാത്തവരെന്ന് പറയാൻ പറ്റും. ഓരോരുത്തരുടെ ഇഷ്ടം കൂടെ ഓരോരുത്തരുടെ സംസ്കാരം അല്ലെങ്കിൽ വാസന ഇഷ്ടം എല്ലാം കൂടെ ബുദ്ധിയുമായിട്ട് ഒത്തുവന്നാലേ ഒന്നിനെ അംഗീകരിക്കാൻ പറ്റൂ. അതുകൂടെ ചേരുമ്പോഴേ ശരിയാവും. ബുദ്ധി മാത്രം കൊണ്ട് പറ്റില്ല, ഒന്നിനെ അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭാഷകാരൻ ഇവിടെ സമർത്ഥിച്ചിരിക്കുന്നത് ഈ ജ്ഞാനത്തിന് കർമ്മവുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം.